ഇട്ട് ഇത് ഇവിടെ വെള്ളമില്ല മരുഭൂമിയുള്ളൂ എന്നറിയുന്നതിന് സമാധിയുടെ ആവശ്യമുണ്ട്. ഉണ്ടോ? എപ്പോഴാണോ മരുമരീചിക കാണുന്നത് ആ കാണുന്ന സമയത്ത് തന്നെ ആ അവസ്ഥയിൽ തന്നെ ഇപ്പം ജാഗ്രത കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജാഗ്രതയിൽ തന്നെ എന്ത് ചെയ്യുന്നു അതിൻ്റെ സത്യം അറിയുന്നു. മൃത്യു വികാരം ഇത് അസത്യം. പ്രത്യേകിപ്പത് ഉറപ്പിലൊരു മൃത്യൻ്റെ സത്യം അത്ര എവിടെ അറിഞ്ഞിരിക്കുന്നു മൃത്യൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. അതായത് മൺപാത്രവും മണ്ണും. മൺപാത്രം കണ്ടിട്ട് ഇത് മണ്ണെന്നറിയുന്നതാണ്. മൺപാത്രം ഒന്നറിയുന്ന അവസ്ഥയിൽ തന്നെ മൺപാത്രം ഒന്ന് ജാഗ്രത അവസ്ഥ അറിഞ്ഞ ആ ജാഗ്രത അവസ്ഥയിൽ തന്നെ അറിയുന്നു. ഇത് മണ്ണ് തന്നെ, മണ്ണല്ലാതെ വേറെ ഒരു സാധനം ഇല്ല. പാത്രത്തിൻ്റെ ഒരാകൃതിയും പാത്രത്തിൻ്റെ ഉപയോഗവും പാത്രം എന്നുള്ള പേരും എല്ലാം ഉണ്ട്, അതിനിടുന്നുണ്ട്. ഉണ്ടെങ്കിലും അത് മണ്ണ് തന്നെ എന്നറിയുന്നതിന് വേറെ ഒരവസ്ഥയിൽ പോണ്ട പോണോ? ഇപ്പം മൺപാത്രം മണ്ണ് തന്നെ എന്നറിഞ്ഞാലും വീണ്ടും എന്ത് ചെയ്യും? പഴയതുപോലെ തന്നെ, വ്യത്യാസമൊന്നും. ഇപ്പം തെറ്റായ അറിവും ശരിയായ അറിവും ഒരവസ്ഥയിൽ തന്നെ ഉണ്ടാകും. പിന്നെ അവസ്ഥ മാറേണ്ട കാര്യമുണ്ട്, വേറെ ഏതെങ്കിലും ഒരവസ്ഥയിൽ പോകേണ്ട കാര്യമുണ്ട്. അധിക ഉദാഹരണങ്ങളെല്ലാം മരുമരിചയിലും അങ്ങനെ തന്നെ. ആദ്യം തെറ്റായ അറിവുണ്ടായി, ഇത് വെള്ളമാണെന്നുള്ള അറിവുണ്ടായി. പിന്നെ ശരിയായ അറിവുണ്ടായി. ഇത് രണ്ടും അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. ഇത് രണ്ടും ഇവിടെ ഉണ്ടായി, ജാഗ്രത അവസ്ഥയിൽ തന്നെ ഉണ്ടായി. ജാഗ്രതത്തിൻ്റെ കാര്യം പറയുന്നതൊക്കെ അല്ലാതെ സ്വപ്നത്തിലെ കാര്യമുണ്ട്. അതുപോലെ ഗുരു ശിഷ്യനോട് പറയണത്തും ഹി ബ്രഹ്മ ഗജേന്ദ്രിയാണി. അവിടെ അപ്പം ഇങ്ങനെയെല്ലാം പറയുന്നു, നീ ബ്രഹ്മമാണ്, ഇന്ദ്രിയല്ല, മനസ്സല്ല, ശരീരമില്ല എന്നെല്ലാം പറയുമ്പോൾ കേൾക്കുന്നയാളിന് അത് മനസ്സിലാകുമെങ്കിൽ പറയുന്നു. ഇനി സംസ്കൃതം അറിയില്ലെങ്കിൽ സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അല്ലേ? നീ ബ്രഹ്മമാണ്, ശരീരമുണ്ട്, ഇന്ദ്രിയമുണ്ട്, മനസ്സുണ്ട്, ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നയാളിന് മനസ്സിലാകും. മലയാളത്തിൽ പറഞ്ഞു, സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ സംസ്കൃതം അറിഞ്ഞിരിക്കുന്നു. അത് മലയാളത്തിൽ പറഞ്ഞു അത് മനസ്സിലാവണമെങ്കിൽ ബ്രഹ്മം എന്ന് പറയും. ബ്രഹ്മം എന്ന് പറയുന്ന വാക്ക് അയാൾ കേട്ടിട്ടില്ല, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തു. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും? അത് മനസ്സിലാകത്തില്ല. അതിനെക്കുറിച്ചൊക്കെ പരിചയമുള്ള ഇതായിരിക്കും, അല്ലെങ്കിൽ പരിചയമുള്ള ഭാഷയിൽ പറയും. നമുക്കൊരു കാര്യം, പുതിയൊരു കാര്യം പറയുമ്പോൾ അവിടെ ആ ഭാഷ പരിചയമില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. സയൻസോ കണക്കോ പഠിക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ഭാഷയാണ് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ പരിചയമില്ലാത്ത സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അതൊക്കെ വിശദീകരിക്കേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞാൽ ഇന്നതാണോ അല്ലേ? കണക്ക് പഠിക്കുന്ന ഒരാളുടെ അടുത്ത് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകും. ആദ്യം വിശദീകരിച്ചോളാം, പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പറഞ്ഞാൽ അത് മനസ്സിലാകും. അതുപോലെ ഇവിടെയും അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരാൾക്ക് പറഞ്ഞ് അയാൾക്കൊരു ധാരണയുണ്ടെങ്കിൽ എന്നിട്ട് പറയണം നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അയാൾക്കറിയാം ബ്രഹ്മം എന്താണെന്ന്. അത് താനാണ് എന്നുള്ള ബോധമായതുകൊണ്ടാകും. അല്ല, ബ്രഹ്മം എന്ന് കേട്ടിട്ടില്ലാത്ത ഒരാളുടെ നീ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. അല്ല, അതിന് പകരം പറയണം നീ ആത്മാവാണ്. അപ്പോൾ ആത്മാവിനെ കുറിച്ച് ആദ്യമേ ഒരു ധാരണ വേണം. നീ ആത്മാവാണ്, ആത്മാവ് എന്ന് പറയുന്ന പദം അറിയാം, പക്ഷെ ആത്മാവ് എന്താണെന്ന് അയാൾക്ക് പിടിയില്ലെങ്കിൽ അയാളത് പറഞ്ഞാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന അയാൾക്ക് അറിയാം, പക്ഷെ അയാളുടെ മനസ്സിലിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന വേറെയാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരാൾ വിചാരിക്കുകയാണ് എന്നിൽ ഒരാത്മാവുണ്ട്, വേറൊരാളുടെ ആത്മാവുണ്ട്, മറ്റൊരാളുടെ വേറൊരാത്മാവാണ്, അങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. ചില ധരിച്ചിരിക്കുക ആത്മാവ് മനസ്സാണ്, ചില ധരിക്കുക ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ്. അപ്പൊ നീ ആത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് പിടിയിട്ടോ? അപ്പോൾ ആത്മാവ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അയാൾക്കൊരു ധാരണ വേണം. എന്നാൽ മാത്രമേ നീ ആത്മാവാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നീ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ വെറും ബ്രഹ്മം ഒരു ശബ്ദത്തിൻ്റെ ബോധമേ ഉണ്ടാകത്തുള്ളൂ. ബ്രഹ്മത്തെക്കുറിച്ചായിട്ട് ഒരുപാട് ചിന്തിച്ച് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളിനോട് പറഞ്ഞാൽ മാത്രമേ അയാൾക്ക് അത് വ്യക്തമായി ധരിക്കാൻ പറ്റും. ആ പറഞ്ഞു കേട്ടതുകൊണ്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് അയാൾക്ക് ശരിയായ ഒരു ധാരണ വേണം. അങ്ങനെ ഉള്ള ഒരാൾക്കാണെങ്കിൽ മനസ്സിലാവും, അല്ലാതെ ഒരാളുടെ നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ ശരീരമാണ് ധരിച്ചിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ശരീരം മനസ്സ് എല്ലാം കൂടി ചേർന്ന ഒന്നാണ് താൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളടുത്ത് പറയണം നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെക്കുറിച്ച് അയാൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ബ്രഹ്മം എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ഒരു വാക്കാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരാൾ മനസ്സിലാക്കണമെന്നില്ല, അതുകൊണ്ടാണ് അറിവ് സത്ത എന്നെല്ലാം പറയുന്നത്. കൂടുതൽ അറിവൊന്നുമില്ല. അറിവെന്ന് പറഞ്ഞാൽ അറിയാത്ത കാര്യമില്ല, എല്ലാവർക്കും അറിവ് ഉണ്ടല്ലോ. അറിവ് അപരിചിതമായൊരു വസ്തുവല്ല. പിന്നെ ആൾക്കാർക്ക് അത് നിരുപാധികമാണ് സ്വാഭാവികമാണ് ഇങ്ങനെയെന്നുള്ള അറിവ് കാണത്തില്ല. പക്ഷെ അറിവെന്ന് പറഞ്ഞൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ നീ അറിവാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഒരിടത്ത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേറെടുത്ത് അറിവ് അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. അസ്ഥി എന്ന് നിൽക്കുന്നതാണ് എന്ന് വെച്ചാൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നതാണ്. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്, പരിചയമുള്ള വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരാളെപ്പോഴാണോ താൻ ശരീരമാണെന്ന് തന്നെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. അയാളോട് പറയുന്നു, നീ ബ്രഹ്മമാണ് അല്ലെങ്കിൽ അറിവാണ് അല്ലെങ്കിൽ നീ സത്യമാണെന്നെല്ലാം പറഞ്ഞാൽ ഈ പറയുന്നത് കേൾക്കുന്ന ഏതാവസ്ഥയിലാണോ? ജാഗ്രത അവസ്ഥയിൽ. ഗുരു ഉപദേശിക്കുന്നത് ശിഷ്യൻ കേൾക്കുന്നത് ഒക്കെ എപ്പോഴാണ്? ജാഗ്രത അവസ്ഥയിലാണ്. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ തന്നെ ഉപദേശിക്കുന്നത് ജാഗ്രത അവസ്ഥയിലാണ്. കാര്യം മനസ്സിലാക്കുന്ന എവിടെയാണ്? ജാഗ്രത അവസ്ഥയിൽ തന്നെ. കാരണം ഗുരുവും ഉപദേശവും ജാഗ്രത അവസ്ഥയിലേ ഉള്ളൂ. അല്ലേ? അപ്പൊ മനസ്സിലാക്കുന്നത് എവിടെയായിരിക്കണം? എന്തുകൊണ്ട്? കാരണം ഗുരു ഉപദേശിക്കുന്നു, ഉപദേശ ശബ്ദമാണ്. അയാൾ കേൾക്കുന്ന എങ്ങനെ? അയാളുടെ ശ്രോത്രേന്ദ്രിയത്തിലൂടെ. അവിടെ അയാളുടെ മനസ്സ് പ്രവർത്തിക്കുന്നു, അയാളുടെ മനസ്സ് ചിന്തിക്കുന്നു, അയാളുടെ മനസ്സ് അതിനെ ബോധ്യപ്പെടുന്നു. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നു? ജാഗ്രതത്തിലാണ്. ഏത് മറ്റേത് വിഷയം പോലെ തന്നെ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാലും മറ്റേതൊരു മനസ്സിലാക്കേണ്ട കാര്യം പോലെ അതിനെ മനസ്സിലാക്കുന്നത് ആ പരിപാടികളെല്ലാം നടക്കുന്നത്, ആ വ്യവഹാരം ഇടപാടുകളെല്ലാം നടക്കുന്നത് എവിടെ? ജാഗ്രതത്തിലാണ്. അപ്പോൾ ജാഗ്രതയിൽ തന്നെ അയാൾ ബോധ്യപ്പെടണം. അപ്പോൾ അയാൾക്ക് ഈ ജാഗ്രത ഇട്ട് വേറെ അങ്ങോട്ടും പോകേണ്ട കാര്യം ഇല്ല. മറ്റേതൊരു വിഷയം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മരുമരീചിക വെള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളമാണെന്ന് പറയാം. അപ്പോൾ അയാൾ നോക്കിയിട്ട് വെള്ളമാണെന്ന് തീരുമാനിക്കും. വേറെ ആൾ പറയുന്നത് വെള്ളമല്ല. അപ്പോൾ വെള്ളമാണെന്ന് പറയുമ്പോൾ ബോധിക്കുന്നതും വെള്ളമല്ല എന്ന് ബോധിക്കുന്നതൊക്കെ ഏതവസ്ഥയിൽ തന്നെ? ജാഗ്രത. അവിടെ പ്രത്യേകിച്ച് ബാഹ്യമായി മരിമരീചിക കാഴ്ചയ്ക്ക് അപ്രത്യക്ഷമാകുന്നുണ്ടാവും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അറിവുണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിയിൽ വ്യക്തിയുടെ ബാഹ്യ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? പിന്നെ വ്യത്യാസം എവിടെയാണ് വരുന്നത്? അറിവിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് പുറമേ എന്തെങ്കിലും മാറ്റം വരണം. അങ്ങനെയാണെങ്കിൽ പറയും എന്താണ് പിള്ളേർ അങ്ങനെ തന്നെ, അവിടെ വ്യത്യാസമൊന്നും ഒരാളെ അറിവിൽ. ഏതൊരു അറിവിലാണോ ഒരാൾ, ഒരാൾ ഉറഞ്ഞു വെള്ളമെന്ന് ഒരാൾ ഉറഞ്ഞു വെള്ളമല്ല. അപ്പം അസത്യവും സത്യവും ഒരനുഭവത്തിൽ ഒരനുഭവ അവസ്ഥയിൽ തന്നെ അറിയും, ജാഗ്രതയിൽ തന്നെ അറിയും. പക്ഷെ അറിവിൽ വ്യത്യാസമുണ്ട്. അത് വെള്ളമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കുണ്ടായ ഭ്രാന്തി ഞാൻ അല്ല, വെള്ളമല്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത് സത്യം ഞാൻ. അറിവിൽ വ്യത്യാസമുണ്ട്, അറിവൊന്നുമില്ല. അവിടെ കാഴ്ചപ്പാട് മൊത്തം മാറി. എന്നുവെച്ചാൽ പിന്നീട് അയാൾ വെള്ളത്തിന് വേണ്ടി അങ്ങോട്ട് പോകുന്നില്ല. എല്ലാ മാറ്റങ്ങളും വന്നു, പക്ഷെ കാര്യങ്ങളെല്ലാം പഴയതുപോലെ. അപ്പോൾ ബ്രഹ്മജ്ഞാനം ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ അറിവ്, സത്ത, അല്ലെങ്കിൽ ഒരുവന് തന്നെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം. ഈ അറിവ് ഇങ്ങനെ തന്നെ സംഭവിക്കാം. കാരണം അവിടെ എന്താണ്? ഒന്ന് അയഥാർത്ഥമായ അറിവ്, മറ്റൊന്ന് യഥാർത്ഥമായ അറിവ്. അയഥാർത്ഥമായ അറിവും യഥാർത്ഥമായ അറിവും ഒരു മനസ്സിൽ തന്നെ ഉണ്ടാകുന്നു, ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ടാകുന്നു, ഒരവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്നു. ഏതവസ്ഥയിൽ? അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ ഈ അവസ്ഥ വിട്ട് ജാഗ്രത്തിനെ വിട്ടിട്ട് വേറെ സമാധിന്നോ മറ്റേതെങ്കിലും ഒരവസ്ഥയിലേക്ക് പോകുന്നില്ല. അതിനുദാഹരണമായിട്ടാണ് എന്ത് പറയുന്നത്? മരുമരീചിക. അപ്പം അങ്ങനെ ഒരു പക്ഷമുണ്ട്. അദ്വൈത ഭാഷ്യത്തിൽ ചർച്ച ചെയ്യുന്നത് കൂടുതലും ഇത്തരം ഒരു പക്ഷത്തെക്കുറിച്ച്, അദ്വൈത ഭാഷ്യകാരൻ്റെ പക്ഷം ഇതാണ്. അറിവ് ഒരാൾക്കുണ്ടാകുന്നു. അതിന് പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത് ദശമസ്തമസി. പത്ത് പേരൊരു നദി നീന്തിക്കടന്നു, മറുവശത്ത് കയറിയിട്ട് ഒരാളെണ്ണി, അയാളെ എണ്ണാൻ വിട്ടുപോയി, ബാക്കി 9 പേരെ എണ്ണി. 9 പേരേ ഉള്ളൂ, ഒരാളെ കാണുന്നില്ല. അയാൾക്ക് സങ്കടം വന്നു, അയാൾ കരയുന്നു, 9 പേരേ ഉള്ളൂ, ഒരാളെ കൂടെ വന്ന ഒരാൾ നഷ്ടപ്പെട്ടുപോയി. ഇപ്പോഴവിടെ ഒരു വേറെ ആളിങ്ങോട്ട് വന്നു, എന്താ നീ കരയുന്നു? നമ്മൾ 10 പേര് വന്നു, ഒരാൾ വെള്ളത്തിലൊഴുകിപ്പോയി. അപ്പോൾ അയാൾ പറയുന്നു, അതങ്ങനെ നിങ്ങൾ 10 പേരുണ്ടല്ലോ. അപ്പോൾ അയാൾ വീണ്ടും എന്താ 1, 2, 3, 4, 9 പേരേ ഉള്ളൂ. അപ്പോൾ അയാൾ പറയുന്നു, ദശമ തോമസി, ദശമൻ നീയാണ്, ദശമഹ ത്വം അസി നീയാകുന്നു. ഭാഷകാരൻ പറയുന്ന ഒരു ഉദാഹരണമാണ്. നീ 10-ാമത്തവനാണ് എന്ന് പറഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് അവൻ്റെ മണ്ടത്തരം പിടിയിട്ടു. ഞാൻ ദശമോഹം, ഞാൻ ദശമനാണ്. ഉടനെ അയാളുടെ സങ്കടം മാറി. അപ്പം മുമ്പ് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഞാൻ തന്നെക്കുറിച്ച് ചിന്തിക്കാതിരുന്നപ്പോഴും ബാക്കിയുള്ളവരെയൊക്കെ കണ്ട് 9 പേരാണ് എന്നെണ്ണിയപ്പോഴും അത് കഴിഞ്ഞ് മറ്റൊരാൾ ഒന്ന് പറയുന്നു നീയാണ് ദശമൻ എന്ന് പറഞ്ഞപ്പോഴും ഒന്നും അയാളുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. അത് ജാഗ്രതയിൽ തന്നെയായിരുന്നു. ദശമനെന്ന് അറിഞ്ഞപ്പോഴും ജാഗ്രതയിൽ തന്നെയാണ്. സത്യം അറിയുന്നതിന്, ഞാൻ ദശമനെന്ന് അറിയുന്നതിന് അയാൾ സമാധി പോകേണ്ട കാര്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷേ ഇത് വളരെ വ്യക്തമായൊരു കാര്യമാണ്, താനാണ് ദശമൻ എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. പക്ഷെ വളരെ വ്യക്തമായ കാര്യം ആയിട്ടും അയാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇത്രയേ ഉള്ളൂ. ഒരു മണ്ടത്തരമായൊക്കെ പറ്റി. കാര്യം വളരെ സ്പഷ്ടമാണ്. ഒരാൾ സാധാരണഗതി ഒരാൾ അറിയേണ്ടതാണ്. പക്ഷെ ഇത്ര അബദ്ധം എല്ലാവർക്കും പറ്റാറുണ്ട്. നമ്മുടെ ഒരു സാധനം നമ്മുടെ കൈ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കുക. കണ്ണാടി മൂക്കിലിരിക്കുമ്പം തന്നെ കണ്ണാടിയെ തിരയുക. ഇങ്ങനെയൊക്കെയുള്ള സാധനം, പേന കയ്യിലിരിക്കുമ്പം പേന നോക്കുക. അതുപോലെ ഒരു ചെറിയ അബദ്ധം. പക്ഷേ മറ്റുള്ള പറഞ്ഞു ഞാൻ ദശമനാണ് എന്ന് പറഞ്ഞു അയാളുടെ എല്ലാ പ്രയാസവും മാറി. അതിനുവേണ്ടി അയാൾക്ക് തൻ്റെ അവസ്ഥ വിട്ട് വേറൊരവസ്ഥയിൽ പോകേണ്ട കാര്യം വന്നില്ല. അപ്പോൾ ഏതൊരവസ്ഥയിലാണോ അറിവില്ലായ്മയുള്ളത് അതേ അവസ്ഥയിൽ തന്നെ അറിവും വരാം. അറിവില്ലായ്മ എന്ന് പറയുന്നൊരു ഇരുള് പോലെ, അറിവെന്ന് പറയുന്ന ഒരു വെളിച്ചം പോലെ, ഒരു വെളിച്ചം വരികയാണ്. ഒരാൾ പറയേണ്ടി വന്നു. ഇനി പറയാതിരുന്നെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾ മറ്റേതെങ്കിലും രീതിയിൽ അറിയാം. അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും ഒരാൾ പറയാം ശരിക്കണം. എങ്ങനെയും സംഭവിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരാളൊന്ന് പറഞ്ഞു. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ സമയമുണ്ടെങ്കിൽ അയാളെ തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെയും ഈ അനുഭവത്തെ പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കുന്ന എന്താണ്? അറിവില്ലായ്മയും അറിവും ഒരവസ്ഥയിൽ തന്നെ. അതിന് അങ്ങനെ അറിവ് വരുമ്പോൾ വാസ്തവത്തെ മറഞ്ഞു പോകുന്നുണ്ട്. എന്താ മറഞ്ഞു പോകുന്നത്? അറിവില്ലായ്മ മാത്രം. പ്രപഞ്ചം മറയുന്നില്ല. എന്താ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത പ്രപഞ്ചത്തിന് മാറ്റമൊന്നും അറിയില്ല. ഈ ഉദാഹരണങ്ങളൊന്നും മാറ്റം വരുന്നു. നിർമരീചിക ആയാലും ശരി, നൃത്തം ഘടകമായാലും ശരി, ദശമസ്തമസി എന്ന് പറയുന്ന സ്ഥലത്തായാലും ശരി, എല്ലായിടത്തും എന്താണോ ഏതൊരു അനുഭവത്തിലിരുന്നു കൊണ്ടാണോ അസത്യത്തെ അറിയുന്നത് അല്ലെങ്കിൽ അസത്യമായി അറിയുന്നത്, അതും അനുഭവമാണ്. ആണോ? അതും അനുഭവമാണ്. അതേ അനുഭവാവസ്ഥയിൽ നിന്നുകൊണ്ടിരുന്ന സത്യവും അറിയുന്നു. അപ്പോൾ അവസ്ഥ മാറേണ്ട കാര്യം ഇല്ല. അതുകൊണ്ടെല്ലാം പഴയതുകൊണ്ട് ഉടരും അങ്ങനെ തന്നെ കാണുമെന്ന് പറയുമ്പോൾ എന്താണ്, അറിവുണ്ടായാലും അറിവില്ലെങ്കിലും എല്ലാം ഭാഗ്യമായെല്ലാം പഴയതുപോലെ. അറിവുണ്ടെങ്കിൽ വ്യത്യാസമുടെ ഉടൻ മാത്രം മറയുന്ന ആളെ ഒരു കാര്യമേ ഉള്ളൂ. എന്താ മറയുന്നത്? അറിവില്ലായ്മ. അറിവില്ലായ്മ പോകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിനാണ് ആദ്യത്തെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഉദയനയുടെ ഈ രണ്ട് പ്രക്രിയയും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഉദാഹരണം പറയുന്നത് ഇതെങ്ങനെയാണെന്നുള്ളത് സാധാരണ ആൾക്കാരും അത്രമാത്രമൊന്നും ചിന്തിക്കാറില്ല. അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇത് നമ്മൾ വെറുതെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇത് ഒരുപാട് നൂറുകണക്കിന് ആചാര്യന്മാർ എത്രയോ നൂറ്റാണ്ടുകൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു പുതിയ വിഷയമുണ്ട്. അവിടെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരുപാട് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നുമുള്ള പരിചയമില്ലാത്തതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്. പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് തോന്നിയ രീതിയിൽ ചിന്തിക്കും. എന്നൊരു ഒരു പശ്ചാത്തലമുണ്ട്, ഒരു ഭൂതകാലമുണ്ട്, അതൊന്നും നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ നമുക്ക് തോന്നിയത് ഇഷ്ടം പോലെയൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് തോന്നിയതുപോലൊക്കെ തീരുമാനിക്കും. അപ്പം അതങ്ങനെ അല്ല. ഇനി ഇതിന് നേരെ വിപരീതമാണെന്ത്? അറിവുണ്ടാകുന്നു, ബാഹ്യമായെല്ലാം വിട്ടുപോകും. ആ അനുഭവത്തെയാണ് പറയുന്നത് സമാധി. സമാധിയുടെ പ്രത്യേകത എന്താണോ, ഒരാൾക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ബാഹ്യ ബോധം നഷ്ടപ്പെട്ടു പോകും, പ്രപഞ്ചബോധം നഷ്ടപ്പെട്ടു പോകും. അതിനാണ് സമാധി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു തീവ്രമായ അനുഭവം. അപ്പോൾ തീവ്രമായ അനുഭവം ഉണ്ടാകുമ്പോൾ പുറം ലോകത്തെ മറന്നു പോകും. പുറം ലോകം മറക്കുക എന്നുള്ളതല്ല, പുറം ലോകം അനുഭവത്തിൽ വരുന്നില്ല. മറന്നു പോകുക എന്നുള്ളതല്ല, പുറം ലോകം അനുഭവത്തിൽ വരുന്നില്ല. അത് മനുഷ്യന് വളരെ തീവ്രമായ ദുഃഖം ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ വളരെ ആനന്ദം ഉണ്ടാകുമ്പോൾ ഒക്കെ പിന്നെ പരിസരബോധം നഷ്ടപ്പെട്ടു പോകാമെന്ന് നമ്മൾ പറയും. അത് മനസ്സിൻ്റെ ഏതവസ്ഥയിലും ഉണ്ടാകാം. അത് യോഗശാസ്ത്രത്തിൽ ചർച്ച ചെയ്യണം. മനസ്സിൻ്റെ ഏതൊക്കെ അവസ്ഥയാണ്? ഏതൊക്കെയാണ് ഈ ഏതവസ്ഥയിലും മനസ്സിനിങ്ങനെ ഒരനുഭവം ഉണ്ടാകും? ക്ഷിപ്തമായ മനസ്സാണെങ്കിലും മൂഢമായ മനസ്സാണെങ്കിലും ഏകാഗ്രമായ മനസ്സിലായാലും ശരി, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് ബോധമില്ലാതെ വരാം. അതും ഒരു അനുഭവത്തിൻ്റെ തീവ്രതയുണ്ട്. അതുപോലെ ഇവിടെയും വരാം. അത് ഇവിടെ പറയുന്ന എങ്ങനെയാണോ, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഒരു ബോധം ഉണ്ടാകും. ആ ചിന്തിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ബോധം ഉണ്ടാകും, ബാഹ്യബോധം ഉണ്ടാകും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ ആണെങ്കിൽ ശരിയായ ബോധം ഉണ്ടാകുന്നു, അവിടെ മറയുന്ന എന്താണോ അറിവില്ലായ്മ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അറിവില്ലായ്മയും പോകുന്നു, ബാഹ്യ പ്രപഞ്ച ബോധവും നഷ്ടപ്പെടുന്നു. ഇതാണ് മറ്റൊരു വിശേഷത. അങ്ങനെയും സംഭവിക്കാം എന്നാണ്, എന്ന് വെച്ചാൽ ഇത് രണ്ടും അദ്വൈതികൾ അംഗീകരിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേകമായ അറിവുണ്ടാകുകയും അങ്ങനെ ഒരു അറിവുണ്ടാകുമ്പോൾ ബാഹ്യബോധം നഷ്ടപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ രീതി, ഇത് അദ്വൈതികൾക്ക് മുമ്പ് തന്നെ ഇത് സ്വീകരിച്ചിരിക്കുന്നവരാണ് യോഗികൾ. പതഞ്ജലിയുടെ മറ്റു അഭിപ്രായം, പതഞ്ജലിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ആൾ. ഒരു പ്രത്യേകമായ അനുഭവം ഉണ്ടാകുമ്പോൾ പ്രപഞ്ചം മറഞ്ഞു പോകും, ഇതാണ് അതിന് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സ് ചിത്തം സമാധി എന്ന ഒരവസ്ഥയെ പ്രാപിക്കുന്നു എന്നാണ്. അങ്ങനെ പ്രാപിച്ച ബാഹ്യബോധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ രണ്ടിനും വ്യത്യാസം എന്താണ്? ഒരു ശരിയായ അറിവുണ്ടാകുമ്പോൾ ബാഹ്യബോധം നഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല, പക്ഷെ നഷ്ടപ്പെടാം, രണ്ടും സംഭവിക്കും. ഇത് പ്രത്യേകമായി മനസ്സിലാക്കുന്ന അദ്വൈതികൾ ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. ഇതാണ് ഇതിനെ ശരിയായി വേർതിരിച്ച് മനസ്സിലാക്കിയതാണ് ചിലർ പറയുന്നത് സമാധിയില്ല എന്നൊക്കെ പറയുന്നു. സമാധിയില്ലെന്നും അഭിപ്രായമുണ്ട്. സമാധി എന്ന് പറയുന്ന ഒന്നുള്ളത് തന്നെയാണ്. എന്നുവെച്ചാൽ സമാധി എന്ന് പറയുന്നത് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഒരാൾക്കുണ്ടാകാം ഉണ്ടാകാതിരിക്കാം, അത് മറ്റൊരു കാര്യം. സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് മനസ്സിന്, അതില്ലെന്ന് അദ്വൈതികളുടെ ആർക്കും അഭിപ്രായമില്ല, എല്ലാവരും സമാധി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ശരിയായ അറിവുണ്ടാകുമ്പോൾ ബാഹ്യപ്രപഞ്ചം മറഞ്ഞു പോകുന്ന സമാധി, അത് വേണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ ആകുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്യാം. രണ്ടഭിപ്രായം അദ്വൈത ഭാഷകാരൻ പ്രധാനമായിട്ടും മുഖ്യമായിട്ടും സ്വീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ നേരത്തെ ആദ്യത്തെ പക്ഷമാണ്. ഏതാണ് അനുമരി പോലെ പുനരങ്ങനെ തന്നെ കാണാം, വ്യത്യാസമൊന്നും ഇല്ല. പിന്നീട് വന്നിട്ടുള്ള ആൾക്കാർ ശിഷ്യന്മാർ കൂടുതൽ പേരും സ്വീകരിച്ചിരിക്കുന്ന ഏതാണ് സമാധി. ഇതാണ് ഇതിൽ വരുന്ന വ്യത്യാസം. അല്ല, സമാധി ഇല്ല എന്നുള്ള സമാധി എന്ന് പറയുന്നത് ഭക്ഷ്യകാരന് സംബന്ധമായ കാര്യമാണ്. സമാധി ഉണ്ടെന്ന് ഭക്ഷ്യകാരനും അംഗീകരിക്കുന്ന കാര്യമാണ്, എല്ലാവർക്കും അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടെങ്കിൽ, നമുക്ക് അനുഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ശാസ്ത്രം ഉള്ളതുകൊണ്ട് അതിനെ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ അംഗീകരിക്കുന്നു, നമുക്ക് രോഷി ഉണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സമാധി എല്ലാവർക്കും ഉണ്ടെന്നും പറയുന്നുണ്ടല്ലോ യോഗശാസ്ത്രം തന്നെ പറയുന്നത്. സമാധി ഇല്ലാത്ത മനുഷ്യർ ഇല്ലെന്നുള്ള സമാധി എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷെ വേറൊരു തിരിച്ചറിയുന്നു. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ പ്രശ്നമാണ്. എന്താണ് രജിസർക്ക് ഉദാഹരണം പറയുന്ന അതാണ്. അവിടെ രജ്ജു എന്ന് അറിയുമ്പോൾ സർപ്പം മറഞ്ഞു പോകും. അതുപോലെ ഞാൻ ബ്രഹ്മമാണെന്നറിയുമ്പം പിന്നെ ശരീരം ഉൾപ്പെടെയുള്ളതെല്ലാം മറഞ്ഞു പോകും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വിചാരം അദ്വൈതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രശ്നമാണ്. ഇത് രണ്ടുമുണ്ട്. ഏതിനെയും നമുക്ക് അനുകൂലിച്ച് അനുകൂലമായി ചിന്തിച്ച് മനസ്സിലാക്കാം. ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് അനുകൂലമായി ചിന്തിച്ച് മനസ്സിലാക്കും, രണ്ടും ചിന്തിച്ച് മനസ്സിലാക്കും. അതിൽ ഒരു പക്ഷം ശരിയാണ്, മറ്റൊരു പക്ഷം ശരിയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടു പക്ഷവും കൂടെ ചർച്ച ചെയ്തിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ളത് സ്വീകരിക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു സമാധിയുടെ ആവശ്യമേ ഇല്ല എന്നാണ് ആദ്യത്തെ പക്ഷം അനുസരിച്ച്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പക്ഷം അനുസരിച്ച് സമാധിയിലെത്തിച്ചേരുമെന്നാണ്. എന്തുകൊണ്ട്? രജ്ജുവിനെ കണ്ടാൽ സർപ്പം ഇല്ല. അപ്പോൾ ഇതെവിടെയാണ് കൂടുതൽ ശരി എന്ന് പറയാൻ പറ്റില്ല. ഒരാളെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് ഇതാണ് പിടിക്കുന്നതെങ്കിൽ അത് ശരി, മറ്റേതാണെങ്കിൽ അത് ശരി എന്നേ പറയാൻ പറ്റും. ഇത് വേർതിരിച്ച് മനസ്സിലാക്കിയ ഇതാണ് പലയിടത്തും ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് പിന്നെ പല അഭിപ്രായങ്ങളും പിന്നെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇതാക്കുന്നു. ഇതിലേത് പക്ഷവും നമ്മൾ അതിനെ അനുകൂലമായി ചിന്തിച്ചാൽ അത് ശരിയാണെന്ന് തോന്നുന്നു. നമ്മൾ സമാധി വേണ്ടാന്നുള്ള ഒരു പക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുകയാണെങ്കിൽ 100% അവിടെ തന്നെ നിൽക്കാൻ പറ്റും, അതാണ് ശരി. അല്ലെങ്കിൽ സമാധി വേണമെന്നുള്ള പക്ഷം ചിന്തിച്ച് നോക്കിയാൽ അതാണ് ശരി. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രതിപത്തി ഓരോന്നിനോട് കാണും, താല്പര്യം കാണും. അപ്പോൾ ചിലത് പറയും എന്താണ് സമാധി കൂടിയേ തീരൂ, ചിലത് പറയും എന്താണ് സമാധി വേണ്ട. അതൊക്കെ അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. മനസ്സിലായോ? അതൊക്കെ യോഗത്തിൽ അതിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ചിന്ത ഇതിലേക്കും കടന്നു. വാസിഷ്ടം പോലെയുള്ള കൃതികളിലാണ് ഇതിനെ ഈ രണ്ടും മാറി മാറി ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആകെ ഇത് വേർതിരിച്ചറിയാൻ വയ്യാതെ ഇത്തരം ബുക്കുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആകെ കുഴപ്പം. അവിടെ എന്താ പറയുന്നു, അവരുടെ അടുത്ത് സമാധിയെ കുറിച്ച് പറയും, വേറെടുത്ത് തിരിച്ചും പറയും. ഇത് രണ്ട് രീതിയാണെന്നുള്ളത് മനസ്സിലാകാതിരുന്നതിന് ആൾക്കാർക്കാകെ ആശയക്കുഴപ്പം വരും. അത് ഇത് രണ്ട് പ്രക്രിയ എന്ന് പറയാം, രണ്ട് രീതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രശ്നം തോന്നി. സമാധി വേണ്ടെന്നുള്ള പക്ഷമാണോ, നമുക്കത് ഇന്ന് ഉറപ്പിക്കാം. ആവശ്യമേ വേണമെന്നുള്ള പക്ഷമാണോ, അതിന് കുറച്ച് ജോലി കൂടുതലാണ്. വെറും വാച ഓടിക്കേണ്ട കളക്കത്തില്ല. പിന്നെയോ സമാധിയിൽ എത്തണം, എന്നിട്ട് പ്രപഞ്ചത്തെ മറക്കണം. മറ്റേ അങ്ങനെയല്ല, വായോടി കൊണ്ട് തന്നെ കാര്യം നടത്താം. അനുഭവം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ അത് വേറൊരു വിഷയമാണ്. എന്താണ് അനുഭവം എന്നുള്ളത് അല്ലേ മനസ്സിലാക്കേണ്ട കാര്യം, ചിന്തിക്കേണ്ട കാര്യം.